പരോക്ഷം അപരോക്ഷം, അതിൽ തന്നെ വ്യത്യാസമുണ്ട്. സമാധി പ്രക്രിയ അനുസരിച്ച് അപരോക്ഷം ജ്ഞാനമെന്ന് പറയുന്നത് ബ്രഹ്മ അപരോക്ഷം എന്ന് പറയുന്നത് സമാധിയിലെ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ഒരാൾ ശ്രവണം ചെയ്യുന്നു, മനനം ചെയ്യുന്നു എന്ന് വെച്ചാൽ അദ്വൈതത്തെ കുറിച്ച് കേൾക്കുക, വിചാരിക്കുക, ഏകാഗ്രമായി ചിന്തിക്കുക, ഇതെല്ലാം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പരോക്ഷ ജ്ഞാനമാണ്. അപരോക്ഷ ജ്ഞാനമല്ല. വ്യത്യാസം പറയുന്നത് ഇപ്പോൾ ഒരാള് ഇവിടെ ഇരുന്നും കൊണ്ട് ഹിമാലയത്തെ കുറിച്ച് വായിക്കുന്നു, ആരെങ്കിലും പറയുന്ന ചർച്ച ചെയ്യുന്നു, അപ്പോൾ ഹിമാലയത്തെ കുറിച്ച് അയാൾക്ക് ഉണ്ടാകുന്ന ജ്ഞാനം പരോക്ഷമാണ്. അയാളോട് നേരെ ഹിമാലയത്തിൽ പോയി ഹിമാലയത്തിലൊക്കെ സഞ്ചരിക്കുന്നു, സഞ്ചരിക്കുമ്പോൾ എന്ത് വരുന്നു, അവിടെ ഹിമാലയത്തെ കുറിച്ചുള്ള അപരോക്ഷം ജ്ഞാനമുണ്ടാവും. ഇവിടെ ഇരുന്ന് വേറൊരാൾ പറയുമ്പോൾ ഹിമാലയത്തെ കുറിച്ച് അയാൾക്കുണ്ടാകുന്ന അറിവെന്ന് പറയുന്നത് കേവലം ശ്രവണേന്ദ്രിയത്തിൽ നിന്നുണ്ടാകുന്ന അറിവാണ്. ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല, ത്വഗേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല, അതൊന്നും പ്രവർത്തിക്കുന്നില്ല, കേവലം ശ്രവണേന്ദ്രിയത്തിൽ കേട്ടറിവ്. അപ്പോൾ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെയല്ല, അയാൾക്ക് ഹിമാലയത്തെ കുറിച്ച് എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും അറിവുണ്ടാവും. ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഹിമാലയത്തെ കാണുന്നു, വലിയ പർവ്വതത്തെയും വൃക്ഷങ്ങളെയും. ത്വഗേന്ദ്രിയത്തിലൂടെ അവിടുത്തെ തണുപ്പ്, ശീതം അത് ഗ്രഹിക്കുന്നു. ശ്രവണേന്ദ്രിയത്തിലൂടെ അവിടെ നിന്ന് എന്തൊക്കെയാണോ കേൾക്കാൻ പറ്റുന്നതെല്ലാം കേൾക്കുന്നു. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും ഹിമാലയത്തെ കുറിച്ചുള്ള പ്രത്യക്ഷം ഉണ്ടാവും. അപ്പൊ അതിന് മാത്രമേ ഹിമാലയത്തിന്റെ പ്രത്യക്ഷം ഞാനൊന്ന് പറയാൻ പറ്റൂ. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ച് ഇവിടെ വെച്ചുണ്ടാകുന്ന എന്താണോ ശ്രവണേന്ദ്രിയത്തിലൂടെ ഹിമാലയത്തെ കുറിച്ചൊരു അറിവുണ്ടാകുന്നു, പിന്നെ അതിനെ അയാൾ ചിന്തിക്കും, മനനം ചെയ്യും. മനനം ചെയ്യുമ്പോൾ അയാൾക്കൊരു അറിവുണ്ടാവും, ഹിമാലയം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഒരു ധാരണയുണ്ടാവും. ഈ ധാരണയൊക്കെ ഉണ്ടായാലും എന്നാണോ അയാൾ ഇവിടെ നിന്ന് ഹിമാലയത്തെ എത്തിച്ചേരുന്ന അന്ന് മാത്രമേ അയാൾക്ക് ഹിമാലയത്തെ കുറിച്ച് അപരോക്ഷം ഞാൻ ഉണ്ടാകത്തുള്ളൂ. അതുപോലെയാണ് ഈ ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നു, ചിന്തിക്കുന്നു, എല്ലാം ചെയ്താലും അയാൾക്ക് പരോക്ഷമായ ജ്ഞാനമേ ഉണ്ടാകുന്നുണ്ട്. ഹിമാലയത്തെ കുറിച്ച് ഇപ്പൊ അറിവുണ്ടാകുന്നു. അപരോക്ഷമായ ജ്ഞാനം വേണമെങ്കിൽ എന്ത് ചെയ്യണം? അപരോക്ഷമായ ഒരു പ്രത്യേക അറിവുണ്ടാവണം. അപ്പൊ ഹിമാലയത്തെ പോയി കണ്ടതുപോലെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ പറ്റത്തില്ല ബ്രഹ്മത്തെ. ഹിമാലയം എന്ന് പറയുന്നത് രൂപമുണ്ട്, ഗന്ധമുണ്ട്, ശബ്ദമുണ്ട്, ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കും. ബ്രഹ്മം അങ്ങനെ ഉള്ളതല്ല. ഇന്ദ്രിയ പ്രത്യക്ഷം എന്തായാലും ബ്രഹ്മത്തിന്റെ സാധ്യമല്ല. പിന്നെ ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷം എങ്ങനെ ഉണ്ടാവും? മാനസപ്രത്യക്ഷം. കാരണം രൂപം, രസം, ബന്ധം ഇതൊന്നും ഇല്ലാത്തതാണ് ബ്രഹ്മം, ഒരു തത്വമാണ്. അപ്പൊ മനസ്സുകൊണ്ട് അതിനെ സാക്ഷാത്കരിക്കും. അപ്പൊ അങ്ങനെ മനസ്സുകൊണ്ട് സാക്ഷാത്കരിക്കുക എന്ന് പറയുമ്പോൾ അത് കേവലം മനസ്സുകൊണ്ട് സാക്ഷാത്കരിക്കുക, അത് ഇന്ദ്രിയങ്ങളെല്ലാം ഇങ്ങനെ ഉടണെന്ന് പ്രവർത്തിക്കുമ്പോൾ അത് സാധ്യമല്ല. ഒന്ന്, അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല. ഒന്ന് മറ്റൊന്ന്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കത്തക്ക ഒന്നും അതിലില്ല, നിർഗുണമാണ് ബ്രഹ്മം. അപ്പൊ പിന്നെ മനസ്സുകൊണ്ട് സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് വേണം? ആന്തരികമായ സുഖം ദുഃഖം ഇതൊക്കെ മനസ്സുകൊണ്ടാണ് സാക്ഷാത്കരിക്കുന്നത്. അതൊക്കെ മാനസപ്രത്യക്ഷമാണ്. സുഖവും ദുഃഖവും എന്നൊക്കെ പറയുന്ന ഗുണവും മണവും എന്നുള്ള വസ്തുക്കളല്ല, പക്ഷെ ഉള്ളിൽ അറിയുന്നുണ്ട്. സുഖം വന്നറിയും, ദുഃഖം വന്നറിയും. അതുപോലെ ഉള്ളിലുള്ള വസ്തുക്കളുടെയും സാക്ഷാത്കാരം ഉണ്ടാകാം. അങ്ങനെ ഇവിടെ ഉള്ളിലിരിക്കുന്ന എന്ന് വെച്ചാൽ തന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷമായ ജ്ഞാനം തന്നെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ജാഗ്രതയിലിരുന്ന് ശ്രവണം ചെയ്ത് മനനം ചെയ്ത് പിന്നെ ധ്യാനിച്ച് ധ്യാനിച്ച് ജാഗ്രതനെ വിട്ട് സാക്ഷാത്കാരം ഉണ്ടാവുന്നു ഉള്ളിൽ. അതിനാണ് ബ്രഹ്മസാക്ഷാത്കാരം, അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഏർപ്പാട് സമാധിയിലെ സംഭവിക്കും. അല്ലാതെ ജാഗ്രതയിൽ സംഭവിക്കത്തില്ല. ഇതാണ് സമാധി പ്രക്രിയ. അപ്പൊ ജ്ഞാനത്തിന് പരോക്ഷമൊന്നും അപരോക്ഷമൊന്നും ജ്ഞാനത്തിന് എന്ന ഭേദമുണ്ട്. അതുകൊണ്ട് അപരോക്ഷ സാക്ഷാത്കാരം, ഈ അപരോക്ഷ സാക്ഷാത്കാരത്തിനാണ് ബ്രഹ്മാകാര വൃത്തി, അഖണ്ഡാകാര വൃത്തി എന്നെല്ലാം പറയുന്നത്. ഇത് സമാധി പ്രക്രിയയിൽ എന്തിനൊരു അഖണ്ഡ സാക്ഷാത്കാരം വേണം, അതിന്റെ വിശദീകരിക്കുന്ന എങ്ങനെയാണ്? അഖണ്ഡമായ ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം തന്നെ വേണം, അല്ലാതെ പരോക്ഷമായി അറിഞ്ഞാൽ പോലെ. അതിന് കാരണമാണെന്ന് പറഞ്ഞത്, കാരണം അപരോക്ഷമായ ജ്ഞാനത്തിനെ പരോക്ഷമായ ജ്ഞാനം നശിപ്പിക്കത്തില്ല. അതിന് അപരോക്ഷമായ സാക്ഷാത്കാരം തന്നെ വേണം. അപ്പൊ സമാധി കൂടാതെ കാര്യം നടക്കത്തില്ല. ഇപ്പൊ ഭാഷ്യകാരന് ശേഷം, അദ്വൈത ഭാഷ്യകാരന് ശേഷം, അദ്വൈതത്തില് വന്നിട്ടുള്ള രണ്ട് പ്രധാന ആചാര്യന്മാരാണ് മധുസൂദന സരസ്വതി. അദ്വൈത സിദ്ധിയൊക്കെ എഴുതിയിട്ടുള്ള മധുസൂദന സരസ്വതിയും വിദ്യാരണ്യസ്വാമിയും, പഞ്ചദശി, ജീവൻമുക്തി വിവേകം, ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതി രണ്ടുപേരും. ഇവർ രണ്ടുപേരും പ്രധാനികള് വേറെ ഉണ്ട്. രണ്ടുപേരും ഈ അപരോക്ഷ സാക്ഷാത്കാരത്തിന്റെ ആൾക്കാരാണ്. ഇവർക്ക് രണ്ടുപേർക്ക് ഇതിന് പ്രമാണമായിരിക്കുന്നത് യോഗ വാസിഷ്ഠമാണ്, ഭാഷ്യം അല്ല. യോഗവാസിഷ്ഠം എന്ന് പറയുന്ന കൃതിയാണ് പിൽക്കാലത്ത് വന്ന ഇത് അദ്വൈതികളെല്ലാം സ്വാധീനിച്ചിട്ടുള്ളത്, ഗുരുദേവനെ സ്വാധീനിച്ചിരിക്കുന്നത് വാസിഷ്ഠമാണ്. വാസിഷ്ഠത്തില് കാര്യങ്ങളെ പറയുന്ന രീതിയാണ് പലയിടത്തും ദർശനമാലയിലും ആത്മോപനിഷദത്തിൽ പലയിടത്തും കൂടുതലും ദർശനമാലയിലും. ശങ്കരാചാര്യരുടെ കാലഘട്ടത്തില് ഈ വാസിഷ്ഠത്തെ കുറിച്ച് യാതൊരു അറിവുമില്ല. ശങ്കരാചാര്യർക്ക് കാലത്തിന് ശേഷമാണ് വാസിഷ്ഠത്തിന് വാസിഷ്ഠം എഴുതിയതും പ്രചാരത്തിൽ വന്നത്. കാരണം അദ്വൈതം നല്ല രീതിയിൽ സ്ഥാപിച്ചതിന് ശേഷമാണ് വാസിഷ്ഠം വന്നിരിക്കുന്നത്. കാരണം ശങ്കരാചാര്യർ ഈ അദ്വൈത ഭാഷ്യം എഴുതുന്നതിന് മുമ്പ് ആകെ അദ്വൈതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന ഒരു സംഗതി എന്ന് പറയുന്നത് മാണ്ഡൂക്യകാരികയാണ്. ഈ മാണ്ഡൂക്യ കാരികയില് ക്ഷണിക വിജ്ഞാനവാദത്തിന്റെ ഒരു സ്വാധീനമുണ്ട്. അതല്ല എങ്കിലും ആ സ്വാധീനത്തെ നിഷേധിക്കാൻ പറ്റും, ബൗദ്ധ സ്വാധീനത്തെ. വാസിഷ്ഠത്തില് അദ്വൈതത്തെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഒരു ചർച്ച ഭാഷ്യത്തിന് മുമ്പ് ഒരിടത്തുമില്ല, ഒരു ഗ്രന്ഥം ഈ ഇതിലല്ലാതെ. ഭാഷ്യകാരൻ തന്നെ പലയിടത്തും ഗൗഡപാദാചാര്യരെ പരാമർശിക്കുന്നുണ്ട്. അപ്പോ ഭാഷ്യകാരന് മുമ്പ് തന്നെ ബൗദ്ധ ദാർശനികന്മാരെല്ലാം വളരെ പ്രചാരം നേടിയിരുന്നത്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ക്ഷണിക വിജ്ഞാനവാദം അത് ഇതൊക്കെ ഒരുപാട് ഖണ്ഡിക്കുന്നത്. അവർക്ക് നല്ല പ്രചാരം ഉണ്ടായിരുന്നു. അതിൽ നിന്നും മാറിയതാണ് ഗൗഡപാദാചാര്യ. ഭാഷ്യകാരൻ അദ്വൈതത്തിന് പ്രമാണമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആകെ ഉണ്ടായിരുന്നത് ശരിക്കും എന്ന് പറയുന്നത് ഉപനിഷത്തുകളും ഈ മാണ്ഡൂക്യമാണ്. പിന്നെ വ്യക്തമായി ഭാഷ്യകാരം പറയുന്നവരുള്ള അദ്വൈതം പറഞ്ഞ കൃതികൾക്ക് കുറവാണ്. ഒരു ദ്രവിഡാചാര്യൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവരെ പിന്നീട് അവരെ കുറിച്ചൊന്നും ഉള്ള കൃതികളൊന്നും കിട്ടിയിട്ടില്ല. അല്ലാതെ പിന്നെ ബ്രഹ്മസൂത്രം മറ്റും പഴയ ചില ആചാര്യന്മാരുടെ ചില ഭാഗങ്ങൾ അദ്വൈതത്തിന് അനുകൂലമാണെന്നൊക്കെ ഭാഷ്യകാരം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വ്യക്തമായ ഇവരുടെ ഗ്രന്ഥങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഭാഷ്യകാരൻ ഉദ്ധരിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ശ്ലോകങ്ങളൊക്കെ ഉള്ളു. വാസിഷ്ഠം എന്ന് പറയുന്ന അങ്ങനെയല്ല, അദ്വൈതത്തെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഇത്രയും വ്യക്തമായ ഒരു ഗ്രന്ഥം ഭാഷ്യകാരന്റെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭാഷ്യകാരൻ അതിന് ഉദ്ധരിച്ചു. കാരണം ഈ പറയുന്ന അദ്വൈതം പറയാൻ ഭാഷ്യകാരനിലൊന്നുമില്ല. ഈ ഗൗഡപാദ കാരികയല്ലാതെ അതിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ടും കാരികകൾ ഉദ്ധരിച്ചിട്ടേ ഉള്ളൂ. അതിൽ കൂടുതൽ അദ്വൈതത്തെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. ഈ അദ്വൈത വിശദീകരണങ്ങളൊക്കെ വാസിഷ്ഠത്തിൽ ധാരാളം ഉണ്ട്. അപ്പോൾ വാസിഷ്ഠം എന്ന് പറയുന്ന കൃതി മുമ്പുണ്ടായിരുന്നെങ്കിൽ ഭാഷ്യകാരൻ അതിനെ പ്രമാണമായി സ്വീകരിച്ചു. വാസിഷ്ഠൻ എന്ന് പറയുന്നത് ഒരു കഥയാണ്. ശ്രീരാമൻ കുട്ടിക്കാലത്ത് തന്നെ വിരക്തനായി കുടുംബം ഉപേക്ഷിച്ച് പോകുന്നു. എന്നുവെച്ചാൽ അച്ഛനും അമ്മയും എല്ലാവരും ഉപേക്ഷിച്ച് സന്യാസത്തിന് പോകുമ്പോൾ വാസിഷ്ഠൻ ശ്രീരാമനെ ഉപദേശിച്ചിട്ട് കല്യാണം കഴിപ്പിക്കുന്നതാണ്. ഇന്നൊക്കെ ചില വീട്ടിലൊക്കെ ചിലർക്ക് ചെറുപ്പത്തിൽ സന്യസിക്കണമെന്നൊക്കെ പറയും. അവരെയൊക്കെ ഉപദേശിച്ച് കല്യാണം കഴിപ്പിക്കുകയാണ്. അതുപോലെ ശ്രീരാമനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി എഴുതിയാണ് വാസിഷ്ഠം. എന്നാൽ ശങ്കരാചാര്യനാണെങ്കിൽ കല്യാണം എന്ന് പറയുന്ന ഏർപ്പാടിന് വളരെ വിരോധിയായിരുന്നു. ശങ്കരാചാര്യ ആവർത്തിച്ച് പറയുന്ന എന്താണ്? സന്യാസം. വാസിഷ്ഠത്തിൽ ആവർത്തിച്ച് പറയുന്ന എന്താണ്? അത് വേണ്ട, ഗൃഹസ്ഥനായിരുന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ശങ്കരാചാര്യ എന്താണോ പറഞ്ഞത്, ശങ്കരാചാര്യ സിദ്ധാന്തത്തിന്റെ ഒരു പ്രധാന ഭാഗം സന്യാസം, അതിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാസിഷ്ഠം പിൽക്കാലത്ത് ആരോപിക്കുന്നത്. എന്നാൽ അതിന് കൂട്ടുപിടിച്ച എന്തോന്ന്? ശങ്കരാചാര്യ സിദ്ധാന്തം തന്നെ. അതിന് യോഗ വാസിഷ്ഠം എന്ന് പറയുന്നു. അതില് ഒരു കാര്യം കൂടെ ചെയ്തു, ശങ്കരാചാര്യ സിദ്ധാന്തത്തിനോടുകൂടി യോഗശാസ്ത്രം കൂടെ കൂട്ടിച്ചേർത്ത്. അതിനകത്താണ് ഈ സപ്തഭൂമികളും ഇവിടെ പറയുന്ന ബ്രഹ്മവിദ്വരൻ വരിയാൻ വരിഷ്ഠം ഇങ്ങനെയുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെയാണ് ചർച്ച ചെയ്യുന്നത്. ഇതൊന്നും ഭാഷകാരൻ ഇതിനെ കുറിച്ചൊന്നും ഒരക്ഷരവും കണ്ടിട്ടില്ല. ഭാഷ്യത്തിലൊരിടത്ത്. പിന്നെ ഭാഷ്യകാരന്റെ പേരിലെഴുതി ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, അതിനകത്തൊക്കെ ഉണ്ടാവും. ഭാഷ്യകാരന്റെ പേരിൽ പിൽക്കാലത്തൊക്കെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് ഒരുപാട് പാട്ടുകളൊക്കെ. അത് ഭാഷ്യകാരന്റേതായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഭാഷ്യത്തിന് വിപരീതമായ കാര്യങ്ങൾ അത് വരാൻ പാടില്ല. അതും ഭാഷ്യകാരന്റേതായിക്കൂടെ എന്ന് ചോദിച്ചാൽ, ഭാഷ്യത്തിന് വിപരീതമായ ആശയം വരികയാണെങ്കിൽ അത് ഭാഷ്യകാരന്റെ. ഈ അദ്വൈത ജ്ഞാനവും സമാധിയുമായിട്ട് ഭാഷ്യകാരൻ ഭാഷ്യത്തിൽ ഒരിടത്തും ബന്ധപ്പെടുത്തിയിട്ടില്ല. ഉപാസനയും സമാധിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഉപാസനയിൽ നിന്നൊരാൾക്ക് സമാധിയുണ്ട്. യോഗസൂത്രം വളരെ പ്രാചീനം. ഇന്നില്ല അതിന് ഒന്നും, കാരണം അത് സപ്തഭൂമിയൊക്കെ വരുന്നത് അദ്വൈതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. യോഗസൂത്രങ്ങളുടെ വ്യാസഭാഷ്യം, പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങൾ, വാചസ്പതിയുടെ വ്യാഖ്യാനം, വിജ്ഞാന ഭിക്ഷുവിന്റെ വ്യാഖ്യാനം, പിന്നെ യോഗസൂത്രവൃത്തികൾ, അവിടെ നിന്നും ഈ രീതിയിലല്ല വ്യാഖ്യാനിക്കുന്നു. അവിടെ യോഗത്തെ വ്യാഖ്യാനിക്കുന്നു അഷ്ടാംഗ യോഗം, അതിൽ സമ്പ്രജ്ഞാത സമാധി, അസംപ്രജ്ഞാത സമാധി രണ്ട് ഏർപ്പാടാണ്. പിന്നെ ചില വ്യാഖ്യാതാക്കളൊക്കെ എന്റെ വൃത്തികളിൽ ചിലർക്ക് ഈ അദ്വൈതമായിട്ടൊക്കെ കുറച്ച് ചെറുതായിട്ടൊക്കെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും അത് അദ്വൈതത്തെ ഒരു കാരണവശാലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം യോഗശാസ്ത്രം ദ്വൈതശാസ്ത്രമാണ്. പുരുഷനും പ്രകൃതി സത്യം എന്ന് പറയുന്ന ശാസ്ത്രമാണ്. അതുകൊണ്ട് യോഗശാസ്ത്രത്തിന് ഒരിക്കലും അദ്വൈതത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. വിജ്ഞാനപക്ഷുവിന്റെ വ്യാഖ്യാനത്തിന് അദ്വൈതത്തെ ഖണ്ഡിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാഷ്യകാരന് ശേഷം വന്ന ഈ രണ്ട് പ്രധാന ആചാര്യന്മാരും പിന്നെ ഇതിനെ തുടർന്ന് വന്നവരും പിന്നീട് വന്ന അദ്വൈത ആചാര്യന്മാരെല്ലാവരും അദ്വൈതത്തെയും യോഗത്തെയും കൂട്ടിച്ചേർത്തു. അദ്വൈത യോഗികൾ പറഞ്ഞ സമ്പ്രജ്ഞാത അസംപ്രജ്ഞാത സമാധി ഇവിടെ എന്ത് ചെയ്തു? സവികല്പ നിർവികല്പ സമാധി എന്നാക്കി. ഭാഷ്യത്തിൽ ഒരിടത്തും സവികല്പ സമാധി, നിർവികല്പ സമാധി അങ്ങനെ ഒരു കാര്യമേ ചർച്ച ചെയ്യുന്നു. ഭാഷ്യത്തിൽ ആകെ പറയുന്ന എന്താണോ യോഗത്തിന്റെ സാധനകൾ എന്ന് വെച്ചാൽ യമനിയമാദികളും നിങ്ങൾ അദ്വൈതകൾക്കും സ്വീകാര്യമാണ്. അത് പറയുന്നുണ്ട് യോഗത്തിലെ ആ ഭാഗങ്ങളെല്ലാം ഞങ്ങൾക്ക് സ്വീകരിക്കാം. എന്നാൽ മോക്ഷസാധനമായി ചിത്തവൃത്തി നിരോധത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അസം വിദ്യാരണ്യ സ്വാമികളെ പോലുള്ളവർക്ക് ചിത്തവൃത്തി നിരോധത്തെ പൂർണ്ണമായി അവർ സ്വീകരിക്കുകയാണെങ്കിൽ പിൽക്കാലത്ത് അദ്വൈതത്തിന് വലിയൊരു മാറ്റം വന്നു. ഇതിന് ഇവര് രണ്ടുപേരും പ്രമാണമായി സ്വീകരിക്കുന്ന യോഗവാസിഷ്ഠം. അപ്പോ ചുരുക്കം എന്താണ്? ശങ്കരാചാര്യർക്ക് ശേഷം, അതായത് ഭാഷ്യകാരന് ശേഷം വിദ്യാരണ്യസ്വാമിക്കും മധുസൂദനാചാര്യർക്കൊക്കെ മുന്നിലായി, ഇതിനിടയ്ക്ക് ഏതോ കാലഘട്ടം ആണ് ഈ യോഗവാസിഷ്ഠം വന്നത്. പിന്നെ അതിന്റെ പിറകെ പോയി എല്ലാ ആചാര്യന്മാരും അദ്വൈതാചാര്യന്മാർ. പിന്നെ അതിനോടൊപ്പം പലരും ശങ്കരാചാര്യന്റെ പേരിൽ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ ചിലപ്പോൾ ഇത് വരും. പക്ഷെ ശങ്കരാചാര്യന്റെ പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിലെ ഭാഷ്യം അനുസരിച്ചാണ് ഭാഷ്യകാരൻ എന്ന് പറയുന്നത്. അവിടെ ഈ ബ്രഹ്മജ്ഞാനത്തിന് സമാധിയെ ഒരിടത്തും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ സവികല്പ സമാധി, നിർവികല്പ സമാധി ഇത് പറയുന്നില്ല. സമാധി എന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ എങ്ങനെ അതിപ്പോ ഓരോരുത്തര് സ്വീകരിക്കുന്ന പോലെ അവരവരുടെ ഇഷ്ടം അല്ല, അത് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ ശങ്കരാചാര്യരെ അദ്വൈതികളിൽ തന്നെ ശങ്കരാചാര്യനെ മാത്രമേ അംഗീകരിക്കൂ, പിന്നീട് വന്ന യോഗത്തെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ല, പിൽക്കാലത്ത് വന്ന യോഗത്തെ കൂടെ കൂട്ടിച്ചേർക്കാം എന്ന് പറയുന്നവരുമുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം. അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശങ്കരാചാര്യര് പറയുന്നതനുസരിച്ച് ഈ സവികല്പ നിർവികല്പ സമാധി ഇല്ല, ഭാഷ്യത്തിൽ ഒരിടത്തും ഇല്ല, അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. അവരുടെയൊക്കെ കാലം എന്ന് പറയുന്നത് ഒരു എന്തായാലും 14-ാം നൂറ്റാണ്ടിന് ശേഷം അങ്ങനെയൊക്കെ വരുന്നു. മൗസന സരസ്വതിയുടെ കാലം പറയുന്നു അക്ബറുടെ കാലത്ത് എന്നൊക്കെ പറയുന്നു. ദയാനന്ദ സ്വാമിയുടെ കാലം പറയുന്നു വിജയനഗര സാമ്രാജ്യ കാലത്തെന്നാണ്. അപ്പോ അതൊക്കെ ഒരു എന്തായാലും ഒരു 100-400 വർഷം കഴിഞ്ഞിരിക്കും. അപ്പോ ആ വ്യത്യാസം, വലിയൊരു വ്യത്യാസം. പക്ഷെ ഇവർ രണ്ടുപേരും പ്രബലന്മാരാചാര്യന്മാരായിരുന്നു. വിദ്യാരണ്യസ്വാമിയൊക്കെ വളരെ, രണ്ടുപേരും വലിയ പ്രഗത്ഭന്മാരും പ്രബലന്മാരും വലിയ പണ്ഡിതന്മാരും ഒക്കെ ആയിരുന്നുകൊണ്ട് പിൽക്കാലത്ത് വന്ന എല്ലാവരും ഇവരുടെ വഴിക്കാണ് ചിന്തിച്ചത്. പ്രത്യേകിച്ച് യോഗവാദിഷ്ടം എന്ന് പറയുന്നത് ഭയങ്കരമായൊരു സ്വാധീനം ചെലുത്തി. കാരണം യോഗവാസിഷ്ടം എന്ന് പറയുന്നത് മഹാഭാരതം പോലെ കഥകളും അദ്വൈതം എല്ലാം കൂടി ചേർത്ത് വളരെ ഭാവനാശാലിയായ ഏതോ ഒരു വലിയ സാഹിത്യകാരനും അദ്വൈതിയൊക്കെ ആയ ഒരാൾ എഴുതിയാണ്. വാസിഷ്ഠന്റെ രാമന്റെയൊക്കെ പേര് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് പഴയകാലത്തെ രീതിയാണ് പ്രചാരം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുക. അപ്പൊ അതിന് അദ്വൈതയുടെ ഇടയിൽ വലിയ പ്രചാരം കിട്ടി. അതാണ് പിൽക്കാലത്ത് വന്ന എല്ലാവരും അതിന്റെ പിറകെ പോയത്. അത് പിന്നെ എല്ലാത്തിനും അത് വ്യാപിച്ചു. രണ്ടും ഒന്ന് ജ്ഞാനവാസിഷ്ടം പറയുന്ന ഒന്നാണ്. സാറിന് അതിന്റെ സംഗ്രഹം എന്ന് പറയുന്ന ഒരു ചെറിയ ബുക്കുണ്ട്, വാസിഷ്ട സംഗ്രഹം. അതാണ് മലയാളത്തിൽ പരവൂർ ശാമേനവനും മറ്റും പ്ളിപ്പാട്ടായിട്ട് വിവർത്തനം ചെയ്തിരുന്നത്. ജ്ഞാനാനന്ദ സരസ്വതി, ബാലേഷൻ നായർ സാർ ഇവരൊക്കെ വ്യാഖ്യാനിച്ചിട്ടൊക്കെ ഉള്ളതാണ് സംഗ്രഹം. പ്രധാന കാര്യങ്ങളൊക്കെ സംഗ്രഹത്തിൽ വരുന്നു. ഇപ്പോ അദ്വൈതത്തിൽ സവികല്പ നിർവികല്പ സമാധി കൂടിയേ തീരൂ എന്നൊരു ധാരണ വന്നത് അത് ഭാഷ്യകാരനിൽ നിന്ന് വന്നതല്ല. ഭാഷ്യകാരൻ അങ്ങനെ നിർവികല്പം എന്ന് പറയുന്നത് ബ്രഹ്മത്വ നിർവികല്പം ഒന്നുമില്ല, അല്ല നിർവികല്പ സമാധി അങ്ങനെ ഒരു സമാധിയെ കുറിച്ച് പറയുന്നുണ്ട്. ഭാഷ്യത്തിലൊരിടത്തും പറയുന്നു. മൊത്തം അതിന് മാറ്റമാണ്, അദ്വൈതത്തിൽ മാറ്റം. അപ്പൊ ഇവിടെ ഒരു ദേവനും ഈ വാസിഷ്ഠത്തിന്റെ പ്രക്രിയ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്വൈത തത്വത്തിൽ വാസിഷ്ഠത്തിന്റെ യോഗ പ്രക്രിയ ഇവിടെ ചേർത്ത് ഈ പറയുന്ന പോലെ തന്നെയാണ് വാസിഷ്ഠത്തിനും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം. അതിൽ വാസന ക്ഷയം, മനോനാശം എന്നും ഭാഷകാരൻ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. ഈ ഇവർ പറയുന്നത് പോലെ വാസന എന്നുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പിൽക്കാലത്ത് വന്നിരിക്കുന്ന പോലെ വാസന നാശം മനോ നാശം വാസനാക്ഷയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭാഷകാരൻ ഇവർ ചർച്ച ചെയ്ത പോലെ ചർച്ച ചെയ്തിട്ടില്ല. ആ ശബ്ദങ്ങളില്ലെന്ന് അർത്ഥമില്ല. സമാധി എന്നുള്ള ശബ്ദം കൊണ്ട് ഭാഷ രണ്ട് രീതിയിലായി മാറി. പിന്നീട് ഇപ്പോ ഗുരുവിന്റെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ വാസിഷ്ഠം തന്നെ നോക്കണം. വാസിഷ്ഠത്തിന്റെ അത് വളരെ സ്പഷ്ടമാണ്. വാസിഷ്ഠത്തിന് അത്രമാത്രം എന്താണ് ഗുരുവിനെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് വാസിഷ്ഠത്തിലെ കുറച്ച് ഭാഗം വിവർത്തനം ചെയ്തതാണ്. എന്താണ് ഈ ലോകത്തിൽ പലരും ഉള്ളതുപോലെ പരലോകത്തിലും ഉണ്ടെന്ന് പറയും. ആ കായവ്യൂഹ സിദ്ധാന്തല്ല, അതിനെ കുറിച്ച് ഭാഷകാരനും പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട് യോഗികൾ അങ്ങനെ അങ്ങനെ യോഗികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് ഭാഷകാരനും പറയുന്നുണ്ട്. അത് ഭാഷകാരൻ അക്കാര്യം പറയുന്നുണ്ട്. അതല്ല ഇവിടെ പറയുന്നില്ലേ ചേട്ടൻ അടുത്ത് വരുമ്പന്നാലും മണക്കും എന്നൊക്കെ പറഞ്ഞ് പരലോകവാസികളെ കുറിച്ച് പറയുന്നില്ലേ. ഈ പരലോകവാസികളെ കുറിച്ച് പറയുന്ന മുഴുവൻ വാസിഷ്ഠത്തിന്റെ ശരിക്കും പൂർണമായും അതുപോലെ അല്ലെങ്കിലും അതിന്റെ ഒരു തർജ്ജിമ പോലെ എഴുതിയിരിക്കുന്നതാണ് വിവർത്തനം ചെയ്തിരിക്കുക. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വാസിഷ്ഠം ഒരുപാട് ഗുരുവിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നു. ഗുരുവിനെ മാത്രമല്ല വാസിഷ്ഠത്തിന് ശേഷം മധുസൂദന സരസ്വതി വിദ്യാരണ്യസ്വാമി പോലെയൊക്കെ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതന്മാർ പോലും അതിന്റെ പിടിയിൽപ്പെട്ടെങ്കിൽ പിന്നെ പിൽക്കാലത്ത് വന്നുകൊണ്ട് കാര്യം പറയാനുണ്ട്. എല്ലാവരും അതിന്റെ സ്വാധീനത്തിലാണ് പിന്നെ അദ്വൈതത്തെ വിശദീകരിച്ച്. അപ്പൊ അതനുസരിച്ച് ഉദയകൃതിയുടെ ബാലകൃഷ്ണൻ നായർ സാറിന്റെ വ്യാഖ്യാനം മുഴുവൻ ഈ വാസിഷ്ഠത്തിന്റെ അറിവ് വെച്ചാണ് സാറ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സാറ് മൊത്തം ആ രീതിയിലാണ് ആ വാസിഷ്ഠത്തെ തന്നെ സാറ് വ്യാഖ്യാനിച്ചാണ്. അപ്പൊ അത് അവിടെ തന്നെ സമാധിക്ക് പ്രാധാന്യം വരും. ഇപ്പൊ ജ്ഞാനത്തിനവിടെ പരോക്ഷം അപരോക്ഷം എന്ന് പറയുന്ന ഭേദം വരുന്നു. ഇനി ഭാഷ്യത്തിന്റെ രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജ്ഞാനത്തിൽ അങ്ങനെ ഒരു ഭേദം വരാൻ വഴിയില്ല. പരോക്ഷം അപരോക്ഷം എന്ന് ജ്ഞാനത്തിലൊരു ഭേദം വരാൻ വഴിയില്ല. കാരണം ജ്ഞാനം എന്ന് പറയുന്നത് സ്വയം തന്നെ അപരോക്ഷമായൊരു വസ്തുവാണ്. അതായത് പ്രകാശം, പ്രകാശം എന്ന് പറയുന്നത് ഒരിക്കലും ഇരുട്ടാകത്തില്ല. പ്രകാശം ഏത് സമയത്തും പ്രകാശിച്ചുകൊണ്ടിരിക്കും, അനാർക്ക് ഇരുട്ടാക്കാൻ പറ്റത്തില്ല. ആ വേണമെങ്കിൽ മങ്ങിയ പ്രകാശം, തെളിഞ്ഞ പ്രകാശം ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ പ്രകാശത്തിന്റെ സ്വഭാവം അതൊരിക്കലും മാറത്തില്ല. ഞാനും എപ്പോഴും അപരോക്ഷം തന്നെയായിരിക്കും, അതിനൊരിക്കലും പരോക്ഷമായിരിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഹിമാലയത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ അറിവിനെ പരോക്ഷമൊന്നും അവിടെ ചെന്ന് കാണുമ്പോൾ അപരോക്ഷമൊന്നും പറയുന്ന വ്യത്യാസം എങ്ങനെ വരുന്നത്? ആ വ്യത്യാസം വരുന്നത് വിഷയത്തിൽ വരുന്ന വ്യത്യാസം, ജ്ഞാനത്തിൽ വ്യത്യാസം വരുന്നില്ല. അതായത് ഇവിടെ നമ്മളിപ്പോ ഹിമാലയത്തെ കുറിച്ച് ഒരാള് പറയുമ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഹിമാലയത്തെ കുറിച്ചുള്ള ജ്ഞാനം തന്നെ, പിന്നെ അവിടെ ചെന്ന് ഹിമാലയത്തെ നേരിട്ട് കാണുമ്പോഴും ഉള്ളിൽ ഉണ്ടാകുന്ന എന്താണ്? ഹിമാലയത്തെ കുറിച്ചുള്ള ജ്ഞാനം തന്നെ. പിന്നെ പരോക്ഷം അപരോക്ഷമാകുന്ന എന്താണ്? ഹിമാലയം എന്ന് പറയുന്ന വസ്തു ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? പരോക്ഷമായിരിക്കും. ഹിമാലയത്തിൽ ചെന്ന് കാണുമ്പോഴോ വസ്തു അപരോക്ഷമായി. എന്തുകൊണ്ട്? അവിടെ ഇന്ദ്രിയ സന്നിവേഷം ഉണ്ടായി. ഇന്ദ്രിയ സന്നിവേഷം ഉണ്ടായപ്പോ വസ്തുവിനെ എന്തുവരുന്നത് നമുക്ക് പ്രത്യക്ഷമാകുന്നു. ജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പോഴും പ്രത്യക്ഷമാണ്. ഹിമാലയത്തിൽ ചെന്നാലും ജ്ഞാനം പ്രത്യക്ഷമാണ്. കാരണം ജ്ഞാനം പരോക്ഷമാകണമെങ്കിൽ ഹിമാലയം പോലെ ജ്ഞാനവും മറഞ്ഞിരിക്കണം. ജ്ഞാനം മറഞ്ഞിരിക്കും. കാരണം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ അറിവുണ്ട്, ഹിമാലയത്തെ കുറിച്ച് പറയുമ്പോൾ അറിവുണ്ടാവും. പക്ഷെ ഹിമാലയം എന്ന് പറയുന്ന ആ വസ്തു പ്രത്യക്ഷമാണ്. അറിവെന്ന് പറയുന്ന ഇപ്പോഴും ഉള്ളിലുണ്ട്, അത് മറഞ്ഞിരിക്കുന്നില്ല. ഒരു തരത്തിലും അറിവിനും മറഞ്ഞിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ ഒരു അറിവുണ്ടാകുമ്പോൾ അറിവുണ്ടാകുക, അതേതെങ്കിലും തരത്തിൽ മറഞ്ഞിരിക്കുക സാധ്യമല്ല. പിന്നെ അറിവുണ്ടാകുമ്പോൾ അജ്ഞാനം, സംശയം, വിപരീതം ഇതെല്ലാം വരാം. അറിവിനോടൊപ്പം തന്നെ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടാകുമ്പോൾ തന്നെ ഈ മൂന്ന് കാര്യവും വരാം. എന്തൊക്കെയാണ്? അജ്ഞാനം, സംശയം, വിപരീതം. ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷെ അറിവിന് അറിവുള്ളിലുണ്ടാവുക, അത് മറഞ്ഞിരിക്കുക, അത് അറിവിന് സാധിക്കത്തില്ല. വിഷയങ്ങൾക്ക് മറഞ്ഞിരിക്കാം അല്ലേ. ഈ മുറിക്ക് പുറത്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുറിക്ക് പുറത്തിരിക്കുന്ന പല കാര്യങ്ങളും എനിക്കറിയത്തില്ല. അതെല്ലാം എന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവിടെ എന്റെ ഇന്ദ്രിയങ്ങൾക്കതുമായിട്ട് ബന്ധമുണ്ടാകുന്നു. പക്ഷെ ജ്ഞാനത്തിന്റെ സ്വഭാവം തന്നെ സ്വയം അപരോക്ഷമാണ്, പ്രകാശം പോലെയാണ്. പ്രകാശം ഒരിക്കലും ഇരുട്ടാകാത്തതുപോലെ അറിവ് ഒരിക്കലും പരോക്ഷമാകുന്നില്ല. ഇതാണ് സമ്യക്ജ്ഞാനത്തിന്റെ പ്രക്രിയ എന്ന് പറയുന്നത്. സമ്യക്ജ്ഞാനം എന്ന് പറയുന്ന ജ്ഞാനം എപ്പോഴും അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു, വെളിച്ചെപ്പോഴും വെളിച്ചമായി തന്നെ ഇരിക്കുന്നു. അതിന് മറ്റൊരു രൂപത്തെ എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോ വെളിച്ചം മറ്റൊരു രൂപത്തെ എടുക്കാന്ന് വെച്ചാൽ ഏത് രൂപത്തെ എടുക്കും? വെളിച്ചം ഇരുട്ടാവും. വെളിച്ചം എപ്പോഴും വെളിച്ചമായിരിക്കും, അതിന് ഇരുട്ടായിരിക്കാൻ പറ്റില്ല. അതുപോലെ അറിവ് എപ്പോഴും അപരോക്ഷമായിട്ട് ഇരിക്കാൻ പറ്റും, അതിന് പരോക്ഷമായിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അറിവ് പരോക്ഷമായിരിക്കണമെങ്കിൽ എന്ത് വേണം? എന്റെ ഉള്ളിലൊരു അറിവുണ്ടാകും, ഞാൻ അറിയുന്നില്ല എന്ന് വെച്ചാൽ അത് അറിവല്ലെന്ന് പറയേണ്ടി വരും. ഉള്ളിലൊരു അറിവുണ്ടാകുക എന്നാൽ അത് അറിവല്ല. പിന്നെ എന്താ ദിവസം? അപ്പോ എന്താണോ അറിവിന് ഒരു സ്വരൂപമേ ഉള്ളൂ, അതാണ് അപരോക്ഷം. അതിന് സമമായിട്ട് വേറെ ഒന്നുമില്ല. അതിനൊരു ഉദാഹരണം പറയാൻ വേറെ ഇവിടെ ഒന്നുമില്ല. അറിവിന് ഉദാഹരണമായിട്ട് ഒന്നിനെ എടുത്ത് പറയാൻ പറ്റില്ല. അതെപ്പോഴും അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒന്നാണ്. അത് എപ്പോഴും പ്രത്യക്ഷമായിരിക്കുന്ന ഒന്നാണ്. അതൊരിക്കലും അപ്രത്യക്ഷമാകത്തില്ല. അപ്രത്യക്ഷമായ പരോക്ഷം എന്ന് പറയാൻ പറ്റും. ഇനി പരോക്ഷം എന്ന് പറയുന്നതന്നെ എന്തിനാണ്? അഷ്ണഹപരം എന്നാണ്. ഇന്ദ്രിയങ്ങൾക്ക് പരമായിരിക്കുന്നതാണ് പരോക്ഷം. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് പരമായിരിക്കുന്ന എന്താണ്? അറിവാണ്, വിഷയങ്ങളാണ്. വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് പരമായിരിക്കുക എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയം ഉണ്ടാകാതിരിക്കാം. അതിനാണ് പരോക്ഷം എന്ന് പറയുന്നത്. ജ്ഞാനത്തെ പരോക്ഷം എന്ന് പറയാൻ പറ്റില്ല. ജ്ഞാനമെന്ന് പറയുന്ന എപ്പോഴും അപരോക്ഷമായി തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഉള്ള എല്ലാ ജ്ഞാനവും പരോക്ഷമാണ്. ഹിമാലയത്തെ അറിഞ്ഞാലും ബ്രഹ്മത്തെ അറിഞ്ഞാലും അപരോക്ഷമാണ്. ഈ പുസ്തകത്തെ അറിഞ്ഞാലും മേശയെ അറിഞ്ഞാലും ഏതറിവ് നമ്മുടെ ഉള്ളിലുണ്ടായാലും എന്താണ്? അത് അപരോക്ഷമാണ്. പക്ഷെ വിഷയങ്ങൾ എങ്ങനെയിരിക്കും? പരോക്ഷമായും ഇരിക്കും, അപരോക്ഷമായും ഇരിക്കും. രണ്ടു തരത്തിലുണ്ടാകും. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? അപരോക്ഷമാണ്. ഈ സാക്ഷാ അപരോക്ഷാ ബ്രഹ്മം അതാണ് ശ്രുതിയും പറയുന്നു. ബ്രഹ്മാവരോക്ഷമാണ്. ജ്ഞാനവും എന്താണോ അപരോക്ഷമാണ്, പരോക്ഷമായിരിക്കില്ല, പരോക്ഷമായിരിക്കാൻ പറ്റില്ല. വെളിച്ചം ഏതെല്ലാം രൂപത്തിൽ വന്നാലും ശരി, സൂര്യന്റെ വെളിച്ചമായാലും ശരി, മിന്നാമിന്നങ്ങളിലിരിക്കുന്ന വെളിച്ചമായാലും ശരി, വെളിച്ചം എന്തായിരിക്കും? വെളിച്ചം തന്നെയായിരിക്കും. അപ്പോ ബ്രഹ്മജ്ഞാനമായാലും ശരി, വൃത്തിജ്ഞാനമായാലും ശരി, എന്താ നിരുപാധികമായ ജ്ഞാനമായാലും ശരി, സ്വാഭാവികമായ ജ്ഞാനമായാലും ശരി, ജ്ഞാനം എങ്ങനെ ഇരിക്കാൻ പറ്റും? അത് ജ്ഞാനമായിട്ടേ ഇരിക്കാൻ പറ്റും, അതിന് മറ്റൊന്നായിട്ട് ഇരിക്കാൻ കഴിയത്തില്ല. ജ്ഞാനമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്വരൂപം തന്നെ എന്താണ്? അപരോക്ഷമാണ്. അപ്പോ ഇതാണ് സമ്യജ്ഞാന പ്രക്രിയ. ഭാഷ്യത്തിൽ കൂടുതലും കാണുന്ന ഈ രീതിയിലാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പറയുന്നു, പ്രത്യക്ഷമായിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് സമാധിയിൽ ഒരു അപരോക്ഷ ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? ഇപ്പോൾ ഉള്ള ഞാനും അപരോക്ഷമാണ്. അപ്പൊ അജ്ഞാനം ഈ അജ്ഞാനം കൊണ്ട് തന്നെ നശിക്കും. അത് ദൃഢമായാൽ മതി, ദോഷങ്ങളും അറിയാൻ മതി. അല്ല ഇനി ഒരാൾക്ക് അതിൽ സംതൃപ്തിയില്ല എന്ന് വെച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യാം? സമാധിയിലേക്ക് പോവാം. സമാധി ചെന്നിട്ട് സമാധിയിലെ ജ്ഞാനം ഒരാൾക്ക് സ്വാധീനമാക്കാം. അതും ഒരാൾ ശ്രമിച്ചാൽ അത് സാധിക്കും. അങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇവിടെ ഇപ്പോ സമാധി അനുസരിച്ചിട്ടാണ് വാസിഷ്ഠത്തിനും മറ്റും പറയുന്ന അനുസരിച്ച് ഇവിടെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു ഈ ഭാഗത്ത്.